വാക്യകാരം വരരുചി ഭാഷ്യകാരം പതഞ്ജലി ആണി സൂത്രകാരം ചണദോസ്മിത്രയം. സേട്ടായിട്ടുള്ള സേട്ടായതുകൊണ്ട് അത് കിത്തല്ലെന്നാണ്. ത്വാ എന്ന് പറയുന്നതിൽ കകാര വിത്താണ്, അതുകൊണ്ട് കിത്താണ്. പക്ഷെ സേട്ടായി കഴിഞ്ഞാൽ അത് കിത്തല്ലാതാകും. ശിങ് സ്വപ്നെ സമാന കർത്തൃകയോഹോ പൂർവകാലേ ശയിത്വ ഗച്ഛതി. ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുമ്പം പൂർവകാല ക്രിയയിൽ നിന്ന് ശീങ് സ്വപ്നയിൽ നിന്ന് ത്വം ശീത്വ ധാതു സേട്ടാണോ അനട്ടാണോ എന്ന് നോക്കുമ്പോൾ എന്താണ് ശീ സേട്ട് ഇട്ട് വന്നു ശീ ഇട്ട് ത്വ ഇവിടെ ഇട്ട് വന്നു കഴിഞ്ഞാൽ യഥാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗ്രഹ്യന്റെ നിയമപ്രകാരം ത്വാക്കിത്തായി ഗുണം വരാൻ പാടില്ല, സർവധാതാർദാതയെ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ അതിനുവേണ്ടി ഇവിടെ ഗുണം വരണം. അതുകൊണ്ട് സേട്ടായ ത്വായ എന്ത് ചെയ്തു? കിത്തല്ലെന്ന് പറഞ്ഞ് അകിത്താക്കി. പശീന ഗുണം വന്നു, അയ്യാദേശം വന്നു, ശയ ഇട്ട് ത്വശയിത്വ ത്വാ കിത്താണെങ്കിലും ഇവിടെ എട്ട് വരണം. ചില സ്ഥലങ്ങൾ സേട്ട് സ്ഥലങ്ങളിലെല്ലാം ഗുണം വരണം. പുകന്ത ലഘുബന്ധിച്ച സർവധാതാർദ്ധാതയോ പ്രകാരമുള്ള ഗുണം വരണം. വൃദ്ധി അത് വരണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കിത്തിനം നിഷേധിച്ചു. ശയിത്വ സേട്ടികം കൃത്വ ഡുക്രിഞ്ഞ് കരണ് കൃത്വ ഗച്ഛതി പൂർവകാല ക്രിയയിലെത്വാകുന്നു. സമാന കർത്തൃകയോ പൂർവകാല ഇവിടെ കൃ അനുധാതുവാണ്. അനിട്ട് എന്തുകൊണ്ട്? ഉദൃദന്തൈർയോതിരിഷ്ണു സീങ് സ്നുനുഷു ഷിഡീങ് ശ്രീഭിഹി വൃംഭ്യാം ച വിനയകാച്ച. അവിടെ വരുന്നുണ്ട് അക്ര. പിന്നെങ്ങനെ ഉണ്ടായി? എങ്ങനെ? സേട്ട് ത്വാ കിത്ത് വരത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. കിത്താകത്തില്ലെന്നാണ്. എട്ട് വിധിക്കുന്നതല്ല, എട്ടിനെ നിഷേധിക്കുന്നതല്ല, എട്ട് വികല്പമാക്കുന്നതല്ല. പിന്നെന്താ പറയുന്നത്? സേട്ടായ ത്വാ കിത്തല്ലെന്ന്. കൃവിൽ നിന്ന് ത്വാ വന്നു കഴിഞ്ഞാൽ സേട്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്? എന്തുകൊണ്ട്? ഏത് ഊദ്രദന്ത എന്ന് പറയുന്ന സൂത്രത്തിൽ പറഞ്ഞ എന്താണ്? വിന ഏകാച്ച്. ഞാനിട്ടാണ്. അപ്പൊ ഇട്ടല്ല, ഇട്ടല്ലാത്തതുകൊണ്ട് എന്താണ് കിത്ത് ന എന്ന് വരത്തില്ല. ത്വ കിത്താണല്ലോ, കിത്തായി കൃത്വ സർവധാതാർദാതയോ ഗുണം വരുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് വിധികളും വികല്പങ്ങളും എട്ടിനെ സംബന്ധിച്ച് അതുകൊണ്ട് കിത്താകുന്നു അല്ലാതാകുന്നു എല്ലാം ഒരുപാട് രൂപങ്ങൾ വരുന്നതാണ്. പക്ഷെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ശരിക്ക് ഭൈമി വ്യാഖ്യാനം ശ്രദ്ധിച്ചു നോക്കുക. 300 ധാതുക്കളും അതിൻ്റെ രൂപങ്ങളും എട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന എല്ലാം അവിടെ മനസ്സിലാക്കും. ധാരാളം രൂപങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി, ഇപ്പം നോക്കണമെന്നല്ല. ലോ വിബദ്ധാത് ഹലാദേഹ സംസ്ഥ, ഇവർണ ഉവർണോപദാത് ഹലാദേഹി രലന്താത് പരൗ ത്വാസനൗ സേടൗ വാ കിദൗസ്തഃ ദ്വിദിത്വ ദ്യോദിത്വ ലിഖിത്വ ലേഖിത്വ വിബദാത് കിം വർത്തിത്വ ലഹ കിം സേവിത്വ ഹലാദേഹി കിം ഏഷിത്വ സേട് കിം ഭുക്ത്വ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാതു നിന്ന് ത്വ വന്നു കഴിഞ്ഞാൽ ഇട്ടാണോ അലിട്ടാണോ ഗുണം വരും വരില്ല, ഇതെല്ലാം ഒരു സമസ്യയാണ്. ഇതൊക്കെ സൂത്രങ്ങളെല്ലാം ഓർമ്മിച്ച് വെച്ചാലേ കൃത്യമായി പറയാൻ പറ്റും. പിന്നെ ഒരു ഭാഗ്യമുണ്ട് എന്നുവെച്ചാൽ പലയിടത്തും വികല്പമായിട്ട് രണ്ട് രൂപം വരും. അപ്പം ധൈര്യമായിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഭാഗ്യത്തിന് അത് ചിലപ്പോൾ ഒത്തുവരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെയുള്ള സൂത്രങ്ങൾ അതിന് കാണും. രലോ, രല് പ്രത്യാഹാരമാണ്. വ്യഞ്ജനങ്ങളിൽ രണ്ടെണ്ണത്തിനെ ഒഴിവാക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? യാ വാ രല്ലെന്ന് പറയുമ്പോൾ ധാതുവിന്റെ വിശേഷണമാണ്. തദന്ത വിധി വരുന്നു രലന്താത് ധാതോഹോ എന്നർത്ഥം. ത്വ വരുന്നത് ധാതുവിൽ നിന്നാണല്ലോ. വിപഥ ഈ ച ഇശ്ച ഉശ്ച സമാധിയും കൂടെ സമാസം ചെയ്തു കഴിഞ്ഞാൽ ഇതരേതരയോ ദന്ത സമാസം വരുമ്പം ഈ ഊ സുപ്പു ലോപിച്ച് എന്തോരും ഈ ഊ സുപ്പു ലോപിച്ചിട്ട് എന്തോരുന്നു തിരിച്ചു വെച്ചാലോ ശരിക്കും ഈ ഊന്നാണ് വരേണ്ടത്. പക്ഷെ ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് പാണിനി എന്ത് ചെയ്തു? ഊ ഈന്നാക്കി. അക്ഷരമാല ക്രമത്തിന് ആദ്യം പിന്നീട് ഊല്ലേ വരുന്നു. ഉച്ചരിക്കാ സൗകര്യത്തിന് ഊ ഈ സമാസം ചെയ്തു. ഉകാരത്തിന് എണ്ണു വന്നപ്പോൾ എന്തായി രൂപം? അങ്ങനെ വരും. വീന്ന ദീർഘം വരുന്നതുകൊണ്ട് ഇത്തരേത്തര യോഗദ്വന്ദ്വത്തിൽ രണ്ടെണ്ണം വരുമ്പം ദീവനം വന്നിട്ട് വി വി ഉപധ എസ്യ വീണ്ടും സമാസം വരുമ്പം എണ്ണം വന്നിട്ട് വിപഥ എന്ന് വെച്ചാൽ ഇതിനെ ദ്വന്ദ് ഗർഭ ബഹുവ്രീഹി എന്ന് പറയും. അപ്പൊ ഈ എന്നും ഊ എന്നും പറഞ്ഞാൽ ഇവർണ ഉർണമെന്നാണ്. പക്ഷെ ഇവിടെ യുവർണപൂർണം എന്തെടുക്കാൻ പാടില്ല. പിന്നെ എന്തെടുക്കണം? ഹ്രസ്വ ഇകാരവും ഹ്രസ്വ ഉകാരവും. എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഉപധയില് ഹ്രസ്വ ഇകാരവും ഉകാരവും വരുമ്പോഴാണ് ഗുണം പ്രാപ്തമാകുന്നത്. ഏ സൂത്രപ്രകാരം? പോന്നില ദിവസം. പിന്നെ ദീർഘത്തെ എടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണോ ഹിവർണ ഉവർണ ഉപധാത ഹലാദേഹേ ഹല് ആദിഹി യേഷാം ഹലാദി. അടുത്ത രണ്ടാമത്തെ നിബന്ധന, ഒന്ന് ധാതുവിന്റെ ഉപധയിൽ ഇവർണം ഈ ഹ്രസ്വ ഇകാരം അല്ലെങ്കിൽ ഉകാരം. രണ്ടാമത്തെ നിബന്ധന, ആദിയിൽ ഹല്ല് വേണം. മൂന്നാമത്തത് രലന്താത്, ധാതുവിന്റെ അന്ത്യത്തിൽ യകാര വകാരം ഒഴികെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളായിരിക്കും. ധാതുഹു പരവും പരത്തിൽ വരുന്ന ഇത് ത്വാക്ക് വേണ്ടിയല്ല, ത്വാസനവും സേട്ടവും പരത്തിൽ വരുന്ന ത്വായും സന്നും സേട്ടായിട്ടുള്ള ഇട്ടുള്ള ത്വായും സന്നും എന്താവുന്നു? വാ കിതൗ സ്ഥ വികല്പമായിട്ട് കിത്താകുന്നു. എന്തൊക്കെ ഗുലുമാരുകളാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതും മറക്കരുത്. ഒന്ന്, ധാതുവിന്റെ ഉപതയിൽ ഇവർ ഹർസ്വീകാരം അല്ലെങ്കിൽ ഉകാരം. പിന്നെ ധാതുവിന് ഹലാദിയായിരിക്കണം. അന്ത്യത്തിൽ യകാര പകാരം ഒഴികെയുള്ള ഏതെങ്കിലും വ്യഞ്ജനമായിരിക്കണം. പരത്തിൽ ത്വാ അല്ലെങ്കിൽ സന്ന് വേണം, അത് ഇട്ടായിരിക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ എന്തുവരും? കിത്താകും. അതും എങ്ങനെ വരും? വികല്പമായിട്ട്. ഒരുപാട് കണ്ടീഷൻസാണ്. ദിദിത്വ ദ്യോതിത്വ ദ്യുതദീപ്തവും ത്വാ വരുന്നു എങ്ങനെയാണ്? സമാന കടത്തുകയോ പൂർവകാല ദ്വിതിത്വ ജ്വലിച്ചിട്ട് മറ്റെന്തെങ്കിലും ചേർക്കണം, നശ്യതീന്നോ ഗച്ഛതീന്നോ വൃജതീന്നോ എന്തെങ്കിലും ചേർക്കണം. ദ്വിതിൽ നിന്ന് ത്വാ വന്നു പൂർവകാല ക്രിയയിൽ. ധാതു സേട്ട് വന്നിട്ടോ നോക്കണം. സേട്ട് അപ്പോൾ ഇട്ടു വന്നു. പിന്നെ നോക്കേണ്ടത് ഉപധയിൽ എന്തുണ്ടെന്നുള്ളതാണ്. ഉകാരം ഹലാദിയാണോ എന്ന് നോക്കണം. അവസാനം അരല്ലാണോ എന്ന് നോക്കുക. ഇത്രയും വന്നു കഴിഞ്ഞാൽ പരത്തിലിരിക്കുന്ന എന്തെന്ന് നോക്കുക. അത് ഇട്ടാണോ എന്ന് നോക്കുക. ഇത്രയും വന്നു കഴിഞ്ഞാൽ വികല്പമായിട്ട് കിത്തായി. ദ്വിതിത്വ പുകന്തലു വിസ്യപ്രകാരം ഗുണം വന്നില്ല. ദ്യോതിത്വ എന്നുള്ള രൂപം വരുന്നു. ലിഖ അക്ഷരവിന്യാസ എഴുതുക. ലിഖ് സമാന കർത്തൃകയോഹോ പുറകാലെ ലിഖിത്വ പഠതി. ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് വരുന്നു? പൂർവത്തിൽ ധാതുവിൽ നിന്നും ത്വാ വന്നു. ത്വാക്ക് എട്ട് വന്നു. ഉപധയിൽ ഇകാരമുണ്ട്. തുടക്കത്തിൽ ഹലാദിയാണ്. അന്ത്യത്തിൽ രലാണ്. ഫലത്തിലിരിക്കുന്ന ത്വാക്ക് എട്ടുണ്ട്. വികല്പമായിട്ട് കിത്താക്കിയുണ്ട്. പുകന്ത ലഘുബദ്ധസിച്ച ഗുണം വരുന്നില്ല. ലഘിത്വ ഗുണം വന്നാൽ ലേഖിത്വ. അതാ പറഞ്ഞത് രണ്ട് രൂപ ഉള്ളത് കൊണ്ട് ഒരു സൗകര്യമാണ്. നമുക്ക് ഏത് വേണോ പറയാം. ഒന്നാലോചിച്ച് വിപഥാക്യം ഇവിടെ വൃത്തിയിൽ വർണ്ണോ വർണ്ണോ പദാത് ഹലാതെ രലന്താതെന്നാണ്. വിസർഗം ഇല്ല. ശരിക്കും വിസർഗം ഇവിടെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? രോരി പ്രവർത്തിക്കേണ്ടതാണ്. നിസർഗം വരാൻ പാടില്ല. രോരി പ്രവർത്തിച്ച് രേഖം ലോപിക്കേണ്ടതാണ്, ഇവിടെ പിരിച്ചെഴുതിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ എഴുതുന്നത് ശരിയല്ല, പ്രത്യേകിച്ചും വ്യാകരണ പുസ്തകത്തിൽ. ബൈമിയിൽ കാണത്തില്ല. ബൈമി ആരാ കക്ഷി? ബൈമി എഴുതിയത് ഭീമസേന ശാസ്ത്രിയാണ്. എവിടെ കണ്ടാലും നമസ്കരിച്ചോണം, കാണാൻ വഴിയൊന്നുമില്ല. ഇനി യാദൃശ്യമായിട്ട് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം സാഷ്ടാംഗം പ്രണമിച്ചോണം, വ്യാകരണം പഠിക്കുന്നവന്. അത്രയും വലിയ മഹാനാണ് വ്യാകരണത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഭൈമി വ്യാഖ്യാനത്തോടുകൂടി ആ മൊത്തം നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ അത്രയും പഠിക്കാൻ പറ്റത്തില്ല. മൊത്തം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധാന്തമതി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തുകൊണ്ട്? ഉപയോഗത്തിലുള്ള മിക്കവാറും 90% അതി വന്നു കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് സൂത്രങ്ങൾ, അതൊന്നും വലിയ പ്രയോഗത്തിലുള്ള അതിൻ്റെ നിയമങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ബാക്കി ഇന്ന് ആൾക്കാർ യുക്വാന്തങ്ങൾ കൃതന്തങ്ങളൊക്കെ ഒരുപാട് രൂപങ്ങൾ കൊടുക്കുമല്ലോ പല പുസ്തകങ്ങളും സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒരുപാട് പേര് പ്രസിദ്ധീകരിച്ചുള്ള പല പുസ്തകങ്ങളും നമുക്ക് കാണാം, ഇതിൻ്റെ രൂപങ്ങൾ കൊടുത്തിരിക്കുന്നു. മൊത്തം ഭൈമിയുടെ കോപ്പിയാണ്. ശരി, കോപ്പി കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ കോപ്പി അടിച്ചെന്ന് ഒരു മനുഷ്യനും പറയത്തുമില്ല. ഇത് ഞങ്ങളുടെ എന്തോ കണ്ടുപിടുത്തമായിട്ടാണ് പറയുന്നത്. കാരണം അതല്ലാതെ ഇപ്പൊ തന്നെ ദ്വിതിത്വ എന്നിട്ട് ഇനി ദ്വോതിത്വ എന്ന് പറയുന്ന ഉണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ എന്താ വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിഘണ്ടുവിലൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. പിന്നെയോ പ്രക്രിയ മുഴുവൻ പഠിക്കണം. ധാതു മാധവീയ ധാതു വൃത്തി, ക്ഷീരതരംഗിണി, ധാതുപ്രദീപം, മൈത്രേയ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ പല പുസ്തകങ്ങളും റെഫർ ചെയ്യണം. ഇത്രയും ധാതുക്കളുടെ നാനാരൂപങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഇതിൻ്റെ സംശയം തീർക്കണമെങ്കിൽ ഒരു 10 ധാതു റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആയുസ് തീരും. അത്രയും വിപുലമായി കിടക്കുകയാണ്. അതിന് മുഴുവൻ എടുത്തുകൊണ്ട് വന്നു ഒരിടത്താക്കി തന്നത് ഭീമസേന ശാസ്ത്രിയാണ്. പക്ഷെ കോപ്പി അടിച്ച ഒരു മനുഷ്യനും ഒരു നന്ദിയും പറഞ്ഞതായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. സംസ്കൃതക്കാർ എന്ന് പറയുന്നത് പണ്ടേ കുശുമ്പിന്റെ അങ്ങേറ്റത്തെ ആൾക്കാരാണ്. കുശുമ്പ് അവരെ കയ്യിൽ നിന്ന് കൈമോശം വന്ന സാധനമാണ്, ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ടായിരിക്കും നിയത്വം സംബന്ധിച്ചാണെന്തോ ഇതിന് 300-ലധികം രൂപങ്ങളാണ് പുള്ളി കണ്ടുപിടിച്ച് കൊടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ മിക്കവാറും വരുന്ന രൂപങ്ങളല്ല. ഞാൻ വായിച്ചപ്പോൾ അതിശയിച്ചു പോയി. ഇത്തരം രൂപങ്ങൾ ഉറപ്പിച്ച് ഇട്ടുണ്ടോ ഇല്ലയോ, ഗുണമുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് കഠിനമായി വർഷങ്ങളോളം പണിയെടുക്കേണ്ടി വരും. ഇത് കോപ്പി അടിച്ചതിന് തെളിവ് കൂടുതലും ഇത്രയും വിപുലമായിട്ട് വന്നിരിക്കുന്ന ഭൈമിക്ക് ശേഷമാണ്. ആപ്തയും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെയും സൂത്രങ്ങൾ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇതാണ് ദൈവം. ദ്വിതിത്വ ദ്യോതിത്വ ലിഖിത്വ ലേഖിത്വ വിഭുതാത്യം വർത്തത്വം, വൃത്ത് വർത്തന അവിടെ എന്ത് ചെയ്തു? വൃത്ത് വർത്തന സമാനകർത്തൃയോ പുറകാല വർത്തിത്വ വെച്ച് ത്വാവുന്നു ധാതു സേട്ട് വന്നിട്ടോ നോക്കുക. സേട്ട് ഇട്ട് വന്നു വർത്തിത്വ നക്ത്വ സേട്ട് പറഞ്ഞു. സേട്ട് ത്വയാണ്, കിത്താവുന്നില്ല, ഗുണം വന്നു വർത്തിത്വ. പക്ഷെ എല്ലോ വിധാത് ഫലാതെ സംശയ പ്രവർത്തിക്കുന്നതിന് എന്തുകൊണ്ട് ഉപതയിൽ ഈ ഇല്ലവുമില്ല വർത്തിത്വ. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അല്ലാണ്ട് സിദ്ധാന്തോതിയുടെ ഒരു കുഴപ്പം. പലയിടത്തും അപൂർണമാണ് പ്രക്രിയകൾ. അടുത്തൊരു സൂത്രം വരുന്നുണ്ട്, എന്താണോ ഉദിതോവ. എന്താ എന്റെ പ്രതി പറഞ്ഞിരിക്കുന്നത്? ഉദിത പരസ്യ ത്വ വിട്ടുവ. ഉദിത്തായിട്ടുള്ളതിന്റെ പരത്തിലിരിക്കുന്ന ത്വാക്ക് ഇട്ട് വരുന്നു. ത്വാന്നാണ്, ത്വാന്ന് പറയുന്ന പ്രത്യേകം ദീർഘമാണ്. ഇവിടെ എങ്ങനെ ഹ്രസ്വമായി? അതായത് ത്വാന്ന് പറയുന്നത് ആകാരാന്തമാണ്, ഇതിന്റെ ത്വയുടെ അനുകരണ ശബ്ദമാണ് ത്വാന്ന് പറയുന്നത്. അനുകരണ ശബ്ദത്തിന് പ്രാതിപസഞ്ജയുണ്ട്. ഏതായത് സുവരും, ഷഷ്ടി എന്തുവരും? അസ് വരും, ത്വ അസന്നിരിക്കും. ആതോഹോ ധാതോഹോ എന്ന് പറയുന്ന സൂത്രത്തിൽ ആതോഹോ എന്ന് യോഗ വിഭാഗം ചെയ്യുന്നുണ്ട്. ആതോഹോ യോഗ വിഭാഗം ചെയ്യുന്നുണ്ട്. ധാതു അല്ലാത്തതിന്റെ ആകാരത്തിന് ലോകം വരും എന്നുവെച്ചാൽ ഇവിടെ ത്വയുടെ ആകാരത്തിനും ലോകം വന്ന് ത്വസ്. ഷഷ്ടിയിൽ എങ്ങനെ വരും? അടുത്ത് ത്വ എന്ന് പ്രയോഗിക്കും. അടുത്ത് തീന്നുണ്ട് ജഹാദേശിച്ച ക്വി. അതും ഇതുപോലെ തന്നെ ത്വയിൽ നിന്ന പരത്തിൽ എന്ത് വന്നു? എന്ത് വന്നു? നീ വന്നു. അനുകരണ ശബ്ദമാണ്. അനുകരണ ശബ്ദം ഏതിനും പ്രാതിസഞ്ജ വരാം, അർത്ഥവത്താവും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതോഹോ യോഗ വിഭാഗം ചെയ്തുകൊണ്ട് ധാതു അല്ലാത്തടത്ത് എന്ത് ചെയ്യും? ആകാരം ലോപിക്കും. അങ്ങനെ ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഭാഷകാരൻ വെളിപ്പെടുത്തിയിരിക്കുന്ന അഭ്യാസങ്ങളാണ്. ത്വാ എന്ന് പറയുന്ന എങ്ങനെ ക്വി ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഉത്തരവൊന്നുമില്ല. പാണിനി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അറിയാതെ ചെയ്തപ്പോൾ ഇങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ വന്നതാണോ, അതിന് സമാധാനമില്ല. പാണിനിയെ സംബന്ധിച്ച് എന്തും ചെയ്യാം. എന്തുകൊണ്ട്? മനുസ്വാതന്ത്ര്യമാവല്ല എതിച്ചത് കരോതിത്. അപ്പോൾ പാണിനിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ല. പിന്നെ ഇത് ഭാഷകാരന്റെ യുക്തികളാണ്. ഇപ്പൊ ഉദ്യതോ എന്താ പറയുന്നത്? ഉദ്യതോ പ്രസിദ്ധ വെട്ടുവാസ്യ ഉദിത്തായ ധാതുക്കളുടെ പരത്തിലിരിക്കുന്ന ത്വക്കിട്ട് വികല്പമാക്കി. ഇത് ഇട്ട് വികല്പമാക്കുന്നത് കേവലം ഉദിത്തക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ വൃത്ത് വർത്തന ഉദിത്താണ്, വൃത്തു ആണോ? അതിന് വികല്പമായിട്ട് ഇട്ട് വരും. ഇട്ട് വരുന്ന വർഷത്തിൽ വർത്തിത്വം, ഇട്ട് വരാത്ത വർഷത്തിലോ വൃത്ത് ത്വ അവിടെ ഗുണം വരുമെന്ന് നോക്കണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നക്ത്വ സേട്ട് എന്താ പറയുന്നത്? സേട്ട് കിത്തല്ല, ഇട്ടുണ്ടെങ്കിൽ ഇട്ടുണ്ടെങ്കിൽ കിത്തല്ല എന്നാണ്. കിത്താകുന്നില്ല ഇട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ കിട്ടില്ല, അപ്പൊ കിത്താണ്. അപ്പൊ ഗുണം വരൂ. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. വാസ്തവത്തിൽ ഉദിതോ വാ എന്ന് പറയുന്ന അടുത്ത സൂത്രം കൊടുത്തപ്പോ ഇത് ഉദാഹരണമായിട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു രൂപമേ ഉള്ളൂ, വർത്തിത്വ വൃത്വ എന്ന രൂപം ഉണ്ടെന്ന് അറിയത്തില്ല. രലക്കിം സേവിത്വ ശിവു തന്തുസന്താന ശിവധാതുവാണ്. ഇവിടെ എന്തു വരുന്നു? സമാന കർത്തൃയോ പൂർവകാലേ ത്വാവന്നു ശിവത്വ. ഇവിടെ ആദ്യം നോക്കേണ്ട എന്താണ്? ഇട്ട് വരുമെന്നാണ്. വരൂ, വരും. നക്വാസേട്ട് എന്തു പറയുന്നു? കിത്തല്ല. പക്ഷേ രല്ലോ ബദാദ് അലാദി സംശയം എന്ത് പറയുന്നു? വികല്പാവുമെന്ന് ഇവിടെ നോക്കണം. എന്തൊക്കെ വേണം? ഹലാദി വേണം. ഓണോ ഉണ്ടോ? ഉപതയിൽ ഇവർണം അല്ലെങ്കിൽ വർണ്ണം വേണം. ഉണ്ടോ? രലന്തോണോ? അല്ല. സേവിത്വ. അതുകൊണ്ട് റിലോ വിധാത് ഹലാതെ സംശയപ്രകാരം വികല്പമായിട്ട് കിത്തായില്ല. പിന്നെ എന്തു വന്നു? നക്വാസേട്ട് വന്നു. നക്വാസേട്ട് വന്നിട്ട് എന്ത് ചെയ്തു? പക്ഷേ ഷിവു തന്തു സന്താനം എന്ന് പറയുന്ന ഉദിത്താണ്. അപ്പൊ ഇത് നക്വാസേട്ടിന്റെ ഉദാഹരണമല്ല. പിന്നെ അതിന്റെ ഉദിതോ വാ ഇതെന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്നുള്ളത് വിട്ടുപോകരുത്. നക്വാസേട്ട് പറയുന്നു ത്വാ കിത്തല്ല, കിത്തായിട്ടുകൂടി സേട്ടാണെങ്കിൽ. പിന്നെ ഇട്ടുവരുന്നു എന്ന് അവിടെ നോക്കണം, കിത്താണോ അല്ലയോ തീരുമാനിക്കാൻ. അല്ലോപിതാതെ സംശ പറയുന്നു വികല്പമായിട്ട് കിത്താവും. ഉദിതോ വാ പറയുന്നു ഇട്ട് വികല്പമായിട്ട് വെക്കുന്നു തോക്കി. ഇതെല്ലാം കൂടെ കുഴഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. ഇനിയും കുഴയാൻ പലതും ഉണ്ട്. ഭാഗ്യത്തിന് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഓർത്തിരിക്കണം. അപ്പൊ ശരിക്കും സിദ്ധാന്ത കൗമുദീകാരൻ ഇവിടെ വന്നപ്പോ ഇത് ഉദിത്താണെന്നുള്ള കാര്യം വിട്ടുകളഞ്ഞു. ഉദിത്താണ് ആയതുകൊണ്ട് ഇത് ഏതിന് ഉദാഹരണം കൊടുക്കണം? അടുത്തതിന് കൊടുക്കുമ്പോൾ രണ്ടിനും ഉദാഹരണമായി. ഏതിന്? ലോകതലാതെ സംസ്ഥ ഉദിത്തോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? എന്തായാലും അരലോപിത അലാതി സംശയ പ്രവർത്തിച്ചില്ല. പിന്നെ ഉദിതോ ആ പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു? വികല്പമായിട്ട് ഇട്ട് വന്നു. ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവരും? നക്വാസേട്ട് കിത്തിനെ നിഷേധിച്ചു, ഗുണം വന്നു. ഇട്ട് വന്നു, കിത്തിനെ നിഷേധിച്ചു, ഗുണം വന്നു. എന്തായി? സേവിത്വ. ഇനി ഇട്ട് വരാത്ത വശം കിടക്കുന്നു. എന്തുകൊണ്ട്? ഉദിതോ പറയുന്നു ഇട്ടല്ല എന്ന്. അപ്പൊ സേവിത്വന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ചോശൂട് അനുനാസികിച്ച ചോഹശൂട് അനുനാസികിച്ച പ്രകാരം എന്തോരും വകാരത്തിന് ഊ വരും. അപ്പൊ എന്ത് വരുന്നു? സി ഉ എന്തോരും എണ്ണു ഒന്ന് സ്യു പരത്തിൽ എന്തിരിക്കുന്നു സ്യൂത്വ. ഹിന്ദിയിൽ ഇതുപോലെ ഒരു വാക്കില്ലേ തയ്ക്കുന്നതിന്? സീന. സ്യൂത്വ സേവിത്വ എന്നുള്ള തന്നെ, പക്ഷെ എന്തായിരുന്നു സ്യൂത്വ എന്ന് പറഞ്ഞാൽ തച്ചിട്ടെന്നർത്ഥം. സ്യൂത്വ അച്ഛാദേതി, സ്യൂത്വ ധരതി, ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും. ഇവിടെ ഭ്രമം ഉണ്ടാകാം, ഇത് സേവധാതുവാണ്, സേവധാതുണ്ട് സേവായ, അതല്ല എന്തുകൊണ്ട്? അതാണെങ്കിൽ ബുദ്ധിത്തല്ല. പക്ഷെ ഇവിടെ അതല്ല ഉദാഹരണം എന്തുകൊണ്ട്? സേവ്ര സേവായം അതാതുമല്ല ഇവിടെ. എന്തുകൊണ്ടല്ല? ഇത് ശിവ തന്തസന്താനയാണ്. അങ്ങനെ ഒരു ഭ്രമം വരാൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് രൂപം, ഒരു രണ്ട് ധാതുവിനും ഒരു രൂപം വരുമല്ലേ ത്വാന്തത്തിൽ. ശൈവൃ ധാതുവാണെങ്കിൽ ലോകത അല്ലാതെ സംശയിക്ക് പ്രത്യുദാഹരണം കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഉപതയില് വികാരോകാരം അല്ല, പിന്നെ ഗുണം വരില്ല എന്ന് പറയാൻ കൊടുക്കാൻ പറ്റത്തില്ല, വരുമെന്ന് പറയാനും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ശിവ ധാതുവാണ്. ശിവ തന്തസന്താനാണെങ്കിൽ ഉദിത്താണ്. ഉദിത്താണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഉദിതോവായാണ്. ഉദിതോ പ്രകാരം വികല്പമായിട്ട് ഇട്ടാക്കി കഴിഞ്ഞാൽ ഇട്ട് പക്ഷത്തിൽ നക്വാസായിട്ട് പ്രവർത്തിക്കും. പക്ഷെ അവിടെ എന്ത് പറയുന്നു? അരലോപദാഹരാദേ സംസ്ഥ. അത് വന്നിട്ട് എന്തു പറഞ്ഞു? വികല്പമായിട്ട് കിത്താക്കി. ഏത് വഴിയൊക്കെയാണ് പോയതെന്ന് മനസ്സിലായോ? ശിവും ശിവും തമ്മിലുള്ള വ്യത്യാസം, ശിവ തന്തുസന്താനായതുകൊണ്ട് ശിവ ത്വാന്നിരിക്കുമ്പം അരലോപിതാതെ ഹലാതെ സംശയ്ക്ക് ഉദാഹരണമായി. ഷേവ് ധാതുവാണെങ്കിൽ സേവ്. ഈ സൂത്രത്തിന് അത് ഉദാഹരണം ആകത്തേ ഇല്ല. ഗുണനിഷേധത്തിന് ഉദാഹരണം ആകത്തില്ല. ഇപ്പൊ സേവ് അവിടെ ഇട്ട് വരും. ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരും നക്വ സേട്ടിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സേവ് അവിടെ ഗുണത്തിന്റെ കാര്യം ആവശ്യം വരുന്നില്ല. പൂന്തല ദിവസ അവിടെ പ്രാപ്തിയില്ല. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലോ ധാതു അല്ലാതെ സംശയ്ക്ക് ഉദാഹരണം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സേവ് ധാതുവിന്റെ ഉദാഹരണം എങ്ങനെയാണ്? സേവിത്വ. അങ്ങനെ ഭ്രമം വരാം. പക്ഷെ അല്ല, ഇത് ശിവ ധാതുവാണ്. ശിവ ധാതുവാകുമ്പം ഹ്രസ്വീകാര ഉപതയിലാണ്. അത് ഉദിത്തായതുകൊണ്ട് ആദ്യം എന്തോരം ഉദിതോ പ്രകാരം വികല്പമായിട്ട് ത്വാക്കിട്ട് വരും. ഇട്ട് വന്നു കഴിഞ്ഞാൽ നക്വാസേട്ട് പ്രകാരം എന്തോരം കിത്തിനെ നിഷേധിക്കും. അവിടെ ചിന്ത വരുന്നത് എന്താണോ, അരലോപിതാഹലാതെ സംസ്ഥ എന്നുള്ളത് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അവൻ പറയുന്നു അതിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, രലന്തമല്ല. ഇപ്പൊ സിമിത്വന്നിരിക്കുമ്പോൾ ഏതേ പ്രവർത്തിക്കത്തുള്ളൂ? നക്വാസേട്ട്. കിത്തല്ല എന്ന് പറഞ്ഞു ഗുണം വന്നു സേവിത്വ, പിന്നെ വരാതെ കിടക്കുന്ന ഒരു പക്ഷമാണ്. എന്തുകൊണ്ട്? ഉദിതോവ പറയുന്നു വികല്പമായിട്ട് ഇട്ട് വരുന്നു, ഇട്ട് വരാത്ത ഒരു പക്ഷം കിടക്കുന്നു സിവിത്വ. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ രൂപം വരും നോക്കണം. വകാരത്തിന്റെ ഫലത്തിക്വാന്ന് കഴിഞ്ഞുകൊണ്ട് എന്തോരും ഇച്ഛോ ചൂട് അന്നാസീത ഊട്ട് വന്നു എണ്ണു വന്നു സ്യുത്വ അങ്ങനെ വന്നു. അപ്പൊ അത് ഉദിതോ വാക്കി ഉദാഹരണം കൊടുക്കേണ്ടായിരുന്നു, മേളല്ല. അപ്പം മറ്റേതിനും ഉദാഹരണം വരും, രണ്ടിനും ഉദാഹരണം വന്നാണ് താഴെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലോപദാതെ ഹലാതെ സംശയപ്രകാരം എന്താണ് ആ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ലെന്നും പറയാം. പുതിയപ്രകാരം വികല്പമായിട്ട് വിട്ടുവന്ന് കിത്തായി കിത്തിനെ നിഷേധിച്ചു ഗുണം വന്നൊന്നും പറയാം, രണ്ടും പറയാം. ഹലാദേഹിക്കും ഹലാദി എന്ന് പറഞ്ഞു ഇഷു ഇച്ഛായ ഇഷു ധാതുവാണ് പരത്തിൽ എന്തോ ഒന്നു സമാന കർത്തൃയോഗോ പൂർവകാലെ ത്വാവുന്നു ഇഷ് ത്വാവുന്നു ഇപ്പൊ എന്തു വരുന്നു അവിടെയും ഇഷു ഉദിത്ത് ഉദിത്തോ വിട്ടു വന്നു വിട്ടു വരുന്ന വർഷത്തെ എന്തോരും നക്വാ സേട്ട് എന്ന് പറയുന്നു കിത്ത് അല്ല അവിടെ ചിന്തിക്കുന്ന രലോ ബുദ്ധാദ ഹലാദിയെ സംശയം വരുമെന്ന് വരുന്നില്ല, കാരണം ഹലാദിയല്ല. പിന്നെ നക്വാ സേട്ട് പ്രവർത്തിച്ചിട്ട് എന്തുവരും കിത്തല്ല എന്ന് പറഞ്ഞു ഗുണം വന്നു ഏഷിത്വന്നു. പക്ഷെ ഉദിത്തായോണ്ട് ഉദിതോ വാ എന്ന് പറയുന്നു ഇട്ടല്ല വികല്പമായിട്ട് ഇട്ടിനെ വിധിക്കുന്നു. ഇട്ട് വരാത്ത പത്ത് പക്ഷത്തിൽ എന്ത് വരുന്നു ഈഷ് ത്വാ സേട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല, കിത്തല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കിത്ത് തന്നെയാണ്. അപ്പൊ ഈഷ് ത്വാ എന്ത് വരുന്നു അത് ത്വാ വരുമ്പോ ഗുണനിഷേധം വന്നു, കാരണം അതിന് പ്രവർത്തിക്കാൻ വൈകി. പിന്നെ നക്വാ സേട്ടിന് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് എന്താണ് കിത്തല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലോദല്ലാതെ പ്രവർത്തിക്കത്തില്ല. ഇല്ല, അപ്പൊ യേശു ത്വാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ഇഷ്ടം വന്നു ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട, ഇതെല്ലാം ഭൈമീത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തുമില്ല. സൂത്രങ്ങളൊക്കെ ഓർമ്മ വേണം ചിന്തിക്കണം. വിഷു ഇച്ഛായ ഉദിത്താണെന്ന് വരണം. ഉദിത്തിന്റെ ഉദിതോ ആ പ്രവർത്തിക്കോ എന്ന് പറയും. അപ്പോൾ ഓർമ്മയിൽ വരണം. നിഷ്ഠ എന്ന് പറയുന്നത് യജ് ധാതുവിന്റെ രൂപം വരാം. യജ ദേവപൂജ സംഗതികരണ ദാനേഷു യജിൽ നിന്നു ത്വ വന്നു കഴിഞ്ഞാൽ യജ് ത്വന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു സംപ്രസാരണം വന്ന് ഈ ഷ് സംപ്രസാരണ ശപൂർവരവും വന്നു ഈ ഷ് ത്വ ഷ്ടുത്വം വന്നു ഞാൻ എന്തുവരും ഇഷ്ട്വ. ഷ്ടുത്വം വന്നു ഇഷ്ടം വന്നു. അപ്പോ ഇഷ്ടം അസർദം ഗച്ഛതി യാഗം ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വർഗത്ത് പോകുന്നു എന്നുള്ള ഒക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടയുടെ അർത്ഥം മനസ്സിലാവും. ഇഷ്ടം അതിഷ്ഠതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും പറയാം, യാഗം ചെയ്തിട്ടെന്നും പറയാം, ആഗ്രഹിച്ചിട്ടെന്നും പറയാം, തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇങ്ങനെ വരുന്നിടത്താണ് വ്യാഖ്യാതാക്കൾ കയറി കസറത്. അവർ പറയുന്നതാണ് ഇത് മറ്റതാണെന്ന്, ഒരാൾ വേറെ ആളുകളെല്ലാം മറ്റതാണെന്ന് പറയും. പല അർത്ഥങ്ങളായില്ലേ, അവരുടെ രൂപത്തിനൊരു വ്യത്യാസമുണ്ട്. ഇവിടെയാണ് വ്യാഖ്യാതാക്കൾ ഷൈൻ ചെയ്യുന്നത്. സേട്ടുകയും ഭുക്ത്വ ഭുജതാകും എന്തായാലും അനുട്ടാണ്. നക്വ സേട്ടിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എല്ലാ ഉദാഹരണാതെ സംശയം പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റൂ, ഇട്ടല്ല. അപ്പോൾ ഇവർക്കൊന്നും ഇവിടെ യാതൊരു ജോലിയില്ല. അപ്പൊ ഭുജിൽ നിന്ന് ത്വന്ന് കഴിഞ്ഞാൽ എന്തോരും ചോക്ക് വന്നു ചെറുത്തും വന്നു ഭുക്ത്വ വ്രജതി. സന്നിന് ഇത് പ്രവർത്തിക്കുമെന്നർത്ഥം. സന്നിന് പിന്നെ എന്താണ് ഇട്ട് വന്നു കഴിഞ്ഞാൽ സന്നലിട്ട് വരുമല്ലോ. പൂർവ്വത്തിലത് വികല്പമായിട്ട് കിത്താവുന്നതുകൊണ്ട് ഗുണത്തെ നിഷേധിക്കും. വികല്പമായിട്ട് സന്നിനെ കിത്തായി കഴിഞ്ഞുള്ള ഗുണം അതാണ്. ഉദിതവാ ഉദിത പരസ്യക്തമായിട്ട് വാ ഉദിതത്തിനായിട്ടുള്ള പരസ്യക്തമായിട്ട് വരുന്നു. ശമിത്വ ശാന്ത്വ ശമോപശമേ ഉദിത്താണ്. ത്വ വന്നു വികല്പമായിട്ടിട്ട് വന്നു. ശമിത്വ നക്തവാസായിട്ട് പ്രവർത്തിക്കുമോ? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രവർത്തിച്ചിട്ട് ഇവിടെ എന്ത് സാധിക്കാനാ? പരലോപദാലാതെ സംശയം പ്രവർത്തിക്കുമോ? അതിന് ചാൻസ് ഇല്ല. ശമ്മായും ഇത് ഇട്ടാവുമ്പോൾ ഇട്ട് വരാത്ത പക്ഷത്തിലാണ് ശമ ത്വാന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച സൂത്രം എന്താണ്? അനുനാസിച്ച് കിഞ്ചലോഹോ കിങ്തി പ്രാരംഭം വരുന്നു. ശാമ ത്വ അനുസ്വാര പരസവർണം വരുമ്പം ശാന്ത്വ ദിവ് എന്താണ്? ദിവദാവിന്റെ അർത്ഥം ക്രീഡന. ദിവ് ക്രീഡാവ് ജിഗീഷ വ്യവഹാര ദ്വിതിസ്തുതി മോദ മാത സ്വപ്നകാന്ത ഗതിഷ് ഏതൊക്കെയാണ്? ദിവ് ക്രീഡാ വ്യവഹാര ദ്വിതിസ്തുതി മോദമത സ്വപ്നകാന്തി ഗതിഷു. ത്വ വന്നു ദിവു ഉദിത്താണ് വികല്പമായിട്ട് ഇട്ട് വന്നു. ഇവിടെ ഇട്ട് വരുന്ന വർഷത്തെ എന്തുവരും? നക്വാസയിട്ട് ഇർലോപതാലാതെ സംശയം വരുമോ? മറ്റല്ല എന്തോല്ല കിത്തല്ല ഗുണം ഗുണം വന്ന് ദിവ്യന് പോകുന്ന ഗുണം വന്ന് ദേവിത്വ. ഇനി ഇട്ട് വരാത്ത വർഷം ദൈവത്വന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? മകാരാന്തമായതിന് ചോദിച്ചുകൂടെ അനുനാസിക്കോ? ദേവ് മകാരത്തിന് ഊ വന്നു, വികാരത്തിന് എണ്ണ വന്നു. ദ്യുത്വ ഗതാദേർഹി മുമ്പ് വന്നതാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഹിത്വ ധാന്യ ധാരണ പോഷണയോ ധായിൽ നിന്ന് എന്തോ വന്നു. ത്വ വന്നു ചേട്ടോ അനട്ടോ അനട്ടാണ് വരും. ദദാതേർ ഹി വന്നു. ഇപ്പൊ എന്ത് വരുന്നു? ഹിത്വ ഇവിടെ ഓഹാക്ക് ത്യാഗയാണ്. ഹിത്വ എന്ന് പറഞ്ഞാൽ ത്യജിച്ചിട്ട്. അത്രയിരിക്കട്ടെ. ശിഷ്യം.